പ്രപഞ്ചാനുഭവം എന്ന് പറയുന്ന ഇന്ദ്രിയജന്യമായ അനുഭവം എന്ന് പറഞ്ഞു. ഇപ്പൊ പ്രപഞ്ചാനുഭവം ഇന്ദ്രിയജന്യമാണ്, അതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇത് അസത്താണ് അവിദ്യാകല്പിതമാണെന്നുള്ള ഒരാൾ അറിഞ്ഞാലും ഇന്ദ്രിയജന്യമായ അനുഭവത്തിന് മാറ്റമൊന്നുമില്ല. ഇതാ പറഞ്ഞു പ്രപഞ്ചത്തെ സംബന്ധിച്ച് ഇന്ദ്രിയജന്യമാകുന്ന ഈ അറിവിന്റെ സ്ഥാനത്ത് ഇന്ദ്രിയജന്യമായ പുതിയൊരറിവുണ്ടാകുന്നു. ബ്രഹ്മമാണെന്നറിഞ്ഞുകൊണ്ടോ സച്ചിദാനന്ദമാണെന്നറിഞ്ഞുകൊണ്ടോ പുതിയ അറിവൊന്നും ഉണ്ടാകുന്നു. ഇന്ദ്രിയജന്യമായ അറിവിന് പകരം ഒന്നുമില്ല, ഇന്ദ്രിയജന്യമായ അറിവ് തന്നെ. ദിക്കൻ ഭ്രമം വിടുകയും ചിരമിങ്ങാന്റെ പഴയ അനുഭവം തന്നെ. പിന്നെ എവിടെയാണ് വ്യത്യാസം വന്നത്? മനസ്സിലുണ്ടാകുന്ന അറിവ് മാറി. മനസ്സിൽ പ്രപഞ്ചത്തെ സംബന്ധിച്ച് പുതിയൊരു അറിവുണ്ടാകും. ഇന്ദ്രിയജന്യമായ അറിവ് എന്താ? അത് വിചാരം കൊണ്ടുണ്ടാകുന്ന അറിവാണ്. ഇതാണ് പറഞ്ഞത്. ഇപ്പൊ ബ്രഹ്മജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബ്രഹ്മജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ പ്രപഞ്ചത്തെ അറിയുന്നത് പുതിയ രീതിയിലായിരിക്കും. അങ്ങനെയൊക്കെ ഉള്ള ധാരണകളുണ്ട്, അത് ശരിയല്ലെന്നാ പറഞ്ഞു. അപ്പൊ അസത് അവിദ്യാ കല്പിതം എന്നെല്ലാം പറയുന്നത് എന്താണ്? ഈ പ്രപഞ്ചത്തിന്റെ ഒരു തത്വത്തെ കുറിച്ച് പറയുകയാണ്. നിസ്തർക്കമായി മരവിലിഹ നീരമെന്ന് ശ്രദ്ധിക്കലും എന്നൊക്കെ മുമ്പ് പറഞ്ഞത് തന്നെ. അത് തന്നെയാണ് പറയുന്നത്. അപ്പോ അത് പലർക്ക് ഭ്രമമുണ്ടാകും. ബ്രഹ്മജ്ഞാനി എന്ന് പറയുമ്പോ എന്താണ്? ലോകത്തെ പുതിയ ഏതോ കണ്ണുകൊണ്ട് കാണുന്നു ഇങ്ങനെയൊക്കെ പറയും. പുതിയ കണ്ണുകൊണ്ട് കാണുകയാണ്. പുതിയ കണ്ണൊന്നുമില്ല. പുതിയ കണ്ണെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, മനസ്സിൽ പുതിയൊരു ഇതിനെ സംബന്ധിച്ചൊരു അറിവുണ്ട്. ആ കണ്ണിന് മാറ്റമൊന്നും, കണ്ണിനെപ്പോഴും കണ്ണുകൊണ്ട് കാണാൻ പറ്റിയതേ കാണാൻ പറ്റും, കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തതൊന്നും കണ്ണിന് കാണാൻ പറ്റില്ല. ചെവിക്ക് ശബ്ദമേ കേൾക്കാൻ പറ്റും, ബ്രഹ്മത്തെ കേൾക്കാൻ. ഇതാണ് പറഞ്ഞതിന്റെ ചുരുക്കം. പിന്നെ ബാക്കി എല്ലാം ആൾക്കാർ പറയുന്ന എന്താണ്? ബ്രഹ്മജ്ഞാനി ലോകത്തെ കാണുന്നു നമ്മൾ കാണും പോലെ അല്ല, ബ്രഹ്മമായിട്ടാണ് എന്നൊക്കെ പറയുന്നത് ആൾക്കാരുടെ ഭാവനയാണ്. ഈ ഭാവന എന്ന് പറയുന്നത് അത് വേറൊന്നാണ്, അത് അറിവല്ല. പിന്നെ എന്താണ്? നമ്മൾ കൃത്രിമമായി കൽപ്പിക്കുന്നതാണ് ഭാവന. അതിന് ഈ ഭൗതികമായ അസ്തിത്വവുമായിട്ട് യാഥാർത്ഥ്യവുമായിട്ടൊന്നും ഒരു ബന്ധവും കാണത്തില്ല. നമുക്ക് ഏത് വിഷയത്തെ സംബന്ധിച്ച് മനസ്സിൽ ഭാവനകൾ ഉണ്ടാക്കിയെടുക്കാം. അത് ചിലപ്പോ ഇതുപോലെ തന്നെ ചിന്തിച്ച് ചിലപ്പം ഭാവന ഉണ്ടാക്കും, ചിന്തിച്ച് ഭാവനയിലേക്കും പോകും, ചിന്തിച്ച് അറിവിലേക്കും പോകും, രണ്ടും രണ്ടാണ്. ഭാവനയിലേക്ക് പോകാന്ന് പറഞ്ഞാൽ ഒരാളൊരു കല്ലിന്റെ കഷ്ണം എടുത്ത്, ഒരു ചെറിയൊരു കല്ല്, ഉരുണ്ട കല്ല് എടുത്തു വച്ചിട്ട് അയാള് ഭാവന ചെയ്യുകയാണ്. മനസ്സുകൊണ്ടങ്ങ് ഭാവന ചെയ്യുകയാണ്, എന്താണ് ഇത്? ശിവനാണ് അല്ലെങ്കിൽ വിഷ്ണുവാണ്. സംഗതി എന്ന് പറയുന്ന ഒരു കല്ലാണ്. കണ്ണുകൊണ്ട് അവിടെ കാണുന്ന എന്താണ്? കല്ലായിരുന്നു. പക്ഷെ മനസ്സിലായുടെ ഭാവന എന്താണ്? ശിവൻ. അപ്പൊ ശിവനെന്ന് ഭാവന ചെയ്ത എന്താ? ആ ഭാവനയുടെ പ്രത്യേകത എന്താണ്? അയാളുടെ മനസ്സിന്റെ ഒരു ഭാവനയാണ്. അപ്പോ ആ ശിവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവജ്ഞനാണ്, സർവശക്തനാണ്, എന്തിനും ശേഷിയുള്ള ആളാണ്. അപ്പോ അങ്ങനെയുള്ള ശിവനോട് ഞാൻ എന്താവശ്യപ്പെട്ടാലും എനിക്ക് തരും, ശ്രേയസും പ്രേയസും എല്ലാം തരുന്നതിന് ശേഷിയുള്ള ഒരു ഒന്നാണ് ശിവൻ. ശിവൻ ദേവനാണ്, ശിവൻ പരബ്രഹ്മമാണ്, ശിവൻ ഈശ്വരനാണ് എന്ന് ഇതൊക്കെ എവിടെ ഭാവന ചെയ്യുന്നു? തന്റെ മുമ്പിലിരിക്കുന്ന കല്ലില്, മനസ്സിലല്ല. പക്ഷെ മുമ്പിരിക്കുന്ന സാധനം എന്താ? പിന്നെ കല്ലല്ല അവനെ സംബന്ധിച്ചിടത്തോളം. ആണോ? ഇല്ല. പക്ഷെ അന്ന് വരെ അതൊരു സർവേ കല്ലായി എവിടെയെങ്കിലും ഉപയോഗിച്ചിരുന്നതായിരിക്കും. നായ്ക്കളെല്ലാം സർവേ നടത്തിയായിരിക്കും അത്. പക്ഷെ അവൻ എപ്പോഴാണോ എടുത്ത് ഇങ്ങനെ ഒരു ഭാവന ചെയ്യുന്നത്, ആ നിമിഷം പോലെ അതെന്തായി? ശിവനായി. മുമ്പ് നായ്ക്കളെ സർവേ നടത്തി, ഇനിയിപ്പോ അവൻ അതൊരു വെള്ളം ഒഴിച്ച് എന്ത് ചെയ്യും? അഭിഷേകം നടത്തും. വ്യത്യാസമാണ്, ഭാവനയാണ് അത് വ്യത്യാസം വരുന്നത്. പിന്നെ അതിനെ കുളിപ്പിക്കുന്നു, പൊട്ട് തൊടുന്നു, അതിന് ആഹാരം കൊടുക്കുന്നു, എല്ലാ സങ്കടങ്ങളും അതിനോട് പറയുന്നു. അതുപോലെ എത്രയോ കല്ലുകൾ പുറത്ത് കിടക്കുന്നുണ്ട്. ഈ ഏതെങ്കിലും കല്ലിന്റെ അടുത്ത് അവൻ പോയി പറയാറുണ്ട്? ഏതൊരു കല്ലില ഏതൊരു കല്ലിലാണോ അവനിങ്ങനെ ഒരു ഭാവന ഉണ്ടായത്, ഒരു തന്നെ അതിനെ എന്റെ സത്യം. നാട്ടിൽ കിടക്കുന്ന കല്ലിന്റെ ഒക്കെ മുമ്പ് ചെന്ന് ആരെങ്കിലും പ്രാർത്ഥിക്കും. ഇതിലും എത്ര വലിയ വലിയ പാറകൾ എവിടെയൊക്കെ, ആകാശം മുട്ടുന്ന പാറകളൊക്കെ എവിടെയൊക്കെ ഉണ്ട്, പോയി പ്രാർത്ഥിക്കാറുണ്ട്? ചെറിയൊരു കല്ലിന് എന്തുകൊണ്ട് അവിടെ അതിന് ആ ഭാവനയില്ല? എവിടെയാണോ മനസ്സിലൊരു ഭാവന വരുന്നത്, അതിന് മുമ്പ് ചെന്നെന്ന് തന്റെ എല്ലാ സങ്കടങ്ങളും പറയും. പിന്നെ അത് അങ്ങനെ വെച്ചാൽ അതൊരു വലിയ വലിയ ഒരുപാട് പേര് വന്ന് പ്രാർത്ഥിച്ച എല്ലാം അവരുടെ മനസ്സിന്റെ ഭാവനയാണ്. ആ കല്ലിന്റെ ഒരു വിശേഷതയില്ല, കല്ല് കല്ല് തന്നെ, കല്ല് മാറുകയാണ്. അല്ലെങ്കിൽ അവൻ അവന്റെ ഭാവന കൊണ്ട് കല്ലിന്റെ ശക്തി വരികയാണെങ്കിൽ അവൻ അവിടെ കൊണ്ട് ഇത് സ്വർണമാകണേ എന്ന് ഭാവന ചെയ്താൽ സ്വർണമാകും. കരിങ്കല്ല് എന്തൊക്കെ ചെയ്താൽ എന്താണ്? കരിങ്കല്ല് തന്നെ നമ്മൾ കുറെ കാര്യം തേച്ച് തേയ് അധികം ഞാൻ യാതൊന്നും സംഭവിക്കില്ല, അത് കല്ല് തന്നെയാണ്. പക്ഷെ അവന്റെ ഭാവന എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? പലതോടെ സൃഷ്ടി എല്ലാം ലോകത്തെവിടെയൊക്കെയുള്ള കല്ലുകളുണ്ടോ അതുകൊണ്ടെല്ലാം നമ്മുടെ ഭാവനയാണ്. പിന്നെ അവൻ പറയും ആ കല്ലിന്റെ മുമ്പ് ചെന്ന് പോസിറ്റീവ് എനർജിയാണ് ഇങ്ങനെയൊക്കെ പറയും. പുറത്ത് ബാക്കി റോഡിൽ കിടക്കുന്ന സർവേക്കല്ല് പോലെ അല്ല, ആ കല്ലിന്റെ മുമ്പ് തന്നെ നിൽക്കുമ്പോ എന്താണ്? ഒരു പോസിറ്റീവ് എനർജിയാണ്. അത് നമ്മുടെ ഭാവനയാണ്. അല്ല, അവിടെ ഒരു പോസിറ്റീവ് എനർജി എന്ന് പറയുന്ന അങ്ങനെ ഒരു സാധനമൊന്നുമില്ല. അവിടെ ഉണ്ടാകും അങ്ങനെ ഒരു സാധനം, നമ്മുടെ ഭാവന ഉള്ളത് കൊണ്ടാണ്. അങ്ങനെയൊക്കെ ഒരുപാട് കഥകളുണ്ട്, കഥകളൊക്കെ ഒരുപാടുണ്ട്. പിന്നെ ഞാൻ കേറി നോക്കിയിട്ടില്ല ഇവിടെ. ഇതൊക്കെ കഥകള്, കല്ല് അങ്ങനെ എങ്ങനെ ഉരുകി പിടിക്കും, നല്ല കാര്യമായി. അതൊക്കെ ഇന്ന് കെമിക്കലുകളൊക്കെ ഉണ്ടാക്കി ഉരുക്കി ചേർക്കുന്നു, അന്നത്തെ കാലത്ത് അങ്ങനെ ഉരുകി പിടിക്കത്തുന്നു. ഞാൻ അതിനകത്ത് കയറിയിട്ടുണ്ട്. അപ്പോ അങ്ങനെയൊന്നുമില്ല, എന്താ ഭാവനയാണ്, മനുഷ്യന്റെ ഭാവന. അങ്ങനെ ഒരു വലിയൊരു ഭാവന, അതിന് പിന്നെ ഒരുപാട് ഉണ്ടല്ലോ. അതിന് ചരിത്ര പ്രാധാന്യമുള്ള ഒരു സംഗതിയല്ലേ അത്? അത് വെറുതൊരു അമ്പലപ്രതിഷ്ഠയല്ലോ അത്. അത് ചരിത്രം മാറ്റിയൊരു സംഭവമല്ലേ. അതിന്റെ പ്രാധാന്യം മറ്റ് പലതുമാണ്. അല്ല, അതൊരു കേവലം ഒരു കല്ലെടുത്ത് വെച്ചതെന്നുള്ളതല്ല, പ്രതിഷ്ഠയെന്നുള്ളതല്ല, അത് വലിയൊരു മാറ്റം, ഒരു ചരിത്രം തിരുത്തിയൊരു സംഭവം. അപ്പൊ അതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഇതൊക്കെ മനസ്സിന്റെ ഭാവനയാണ്. അല്ലാതെ നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു ഭാവന ഇല്ലെങ്കിൽ ആ അവിടെ ഒരു പോസിറ്റീവ് എനർജി. ഈ പോസിറ്റീവ് എനർജി എന്നൊക്കെ പറയും നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമാണ്, നമ്മുടെ മാനസിക ഭാവങ്ങളാണ്. നമ്മുടെ മനസ്സിൽ നല്ല സന്തോഷം, ഉണർവ്, നല്ല ഉന്മേഷം ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിനാണ് പറയുന്നത് പോസിറ്റീവ് എനർജി. നമ്മുടെ മനസ്സിൽ സങ്കടം, ദേഷ്യം, വെറുപ്പ്, അസൂയ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിനാണ് പറയുന്നത് എന്ത്, നെഗറ്റീവ് എനർജി. നല്ലതാണെന്നില്ല, അതൊക്കെ നമ്മുടെ വ്യക്തിത്വത്തെയാണ് ആ പറയുന്നത്. അല്ല അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. അതിനിപ്പോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ ഏറ്റവും പോസിറ്റീവ് എനർജിയുള്ള ഏതെങ്കിലും ഒരു സ്ഥലം, ഏത് സ്ഥലം ആയിക്കൊള്ളട്ടെ, ഏത് അമ്പലം ആയിക്കൊള്ളട്ടെ, നിങ്ങളാരെങ്കിലും കള്ളന്മാരാരെങ്കിലും വന്ന് പിടിച്ച് ഒരു ചാക്കിന്റെ അകത്ത് കയറ്റി നല്ലവണ്ണം കെട്ടി വരിഞ്ഞ് പൊക്കിയെടുത്തുകൊണ്ട് പോയി പാതിരാത്രി അവിടെ കൊണ്ടുവയ്ക്കുകയാണ്, അതിനകത്ത് കൊണ്ട് വെച്ചിട്ട് പറയണം ഇവിടുന്ന് തുറന്നു വിടണമെങ്കിൽ 10 ലക്ഷം രൂപ വേണം. അപ്പൊ നിങ്ങൾക്ക് അവിടെ ഇരിക്കും പോസിറ്റീവ് എനർജി തോന്നും, എന്ന് പറയുന്നത് ഒരു മണിക്കൂറിനും 10 ലക്ഷം എന്നുണ്ടെങ്കിൽ നമുക്കറിയില്ല എവിടെ ഇരിക്കുന്നൊന്നും. നമ്മളെ കൊണ്ടൊന്ന് ചാക്കി കെട്ടി ഒരു സ്ഥലത്ത് കൊണ്ട് വെച്ചിരിക്കണം, അവിടെ നിറയെ പോസിറ്റീവ് എനർജിയാണ്. പക്ഷെ നമുക്കിതുകൊണ്ട് അറിയാമോ, നമ്മളെ കെട്ടി വെച്ചിട്ട് വേണം ഒരു മണിക്കൂറിനും 10 ലക്ഷം തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ തകർത്ത് കളയെന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെയൊക്കെ പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യും, ഉണ്ടെങ്കിൽ ഫീൽ ചെയ്യും, അറിവെങ്കിലും ഫീൽ ചെയ്യും. അവിടെ ഒന്നും രണ്ടും ഒക്കെ പോകും, കരയും, നിലവിളിക്കും. അതൊക്കെ വ്യക്തിത്വത്തിന്റെ ഭാവമാണ്, നമ്മുടെ ഭാവനയാണ്. നമ്മുടെ ഭാവന കൊണ്ട് നമുക്ക് ചിലപ്പോ എന്ത് വരും, പല കാര്യങ്ങളും നമുക്ക് അനുകൂലമായി വരും, പല കാര്യങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നടക്കത്തില്ല. ഇപ്പൊ നമ്മുടെ സർക്കാർ ലോട്ടറി എത്ര അടിക്കും, കോടികളടിക്കുന്നു. ഈ ലോട്ടറി വാങ്ങിക്കുന്ന ആൾക്കാർ മുഴുവൻ പേരും അമ്പലത്തിലോ പള്ളിയിലോ എവിടെയെങ്കിലും പോയി പ്രാർത്ഥിക്കാത്തവർ കാണത്തില്ല. പക്ഷെ ഒരാൾ തന്നെ അടിക്കത്തുള്ളൂ, ബാക്കിയുള്ളവർക്കും വല്ല പരാതി ഉണ്ടാവും, ഓ എന്റെ പ്രാർത്ഥന വെറുതെയായിപ്പോയി, ഇന്ന് ഞാൻ പ്രാർത്ഥിക്കത്തില്ല എന്ന് വിചാരിക്കും. അടുത്ത ഗുണം വീണ്ടും അതിന് അടുക്കും, വീണ്ടും പോയി പ്രാർത്ഥിക്കും, അടിക്കത്തില്ല. മരണം വരെ അടിച്ചില്ലെങ്കിലും അയാൾക്ക് പരാതിയൊന്നുമില്ല. പക്ഷെ ഒരുത്ത അടിച്ചവനെന്താണ്, അവനെ സംബന്ധിച്ച് അവൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് അടിച്ചത്. ഇപ്പോ കോടികൾ പ്രാർത്ഥിച്ചിട്ടും അടിച്ചില്ല, അതിനവർക്ക് പരാതിയില്ല. ഒരുത്തൻ പ്രാർത്ഥിച്ചപ്പോ അടിച്ചു. അപ്പൊ അവൻ വിചാരിക്കുന്ന എന്താണ്, ഞാൻ വന്ന് പ്രാർത്ഥിച്ചത് കൊണ്ടാണ് അടിച്ചത്. ഈ പ്രാർത്ഥനയും ലോട്ടറി അടിക്കുന്നതുമായിട്ടൊരു ശരിക്കൊരു ബന്ധമുണ്ടെങ്കിൽ എന്ത് സംഭവിക്കണം, എല്ലാവർക്കും വേണ്ട ഒരു പകുതി പേർക്കെങ്കിലും അടിക്കണ്ടേ, അരക്കോടിക്കെങ്കിലും അടിക്കണ്ടേ, നടക്കുമോ അത്? ഒരാളല്ല രണ്ടാമത് ഒരാൾക്ക് അടിക്കാൻ അത് നമ്പര് ഇല്ലല്ലോ. അപ്പൊ ഈ പ്രാർത്ഥനയും ലോട്ടറി അടിക്കുന്നതുമായിട്ട് എന്താ ബന്ധം, എന്താ ബന്ധം? ഒരു ബന്ധമുണ്ട്. ഇതുപോലെ തന്നെയാണ് ഈ പോസിറ്റീവ് എനർജിയും നമ്മുടെ കാര്യങ്ങളുമൊക്കെ ആയിട്ടുള്ള ബന്ധം. ചില കാര്യങ്ങളൊക്കെ സംഭവിക്കും, ചില കാര്യങ്ങൾ സംഭവിക്കത്തില്ല, ഇത്രയൊക്കെ ഉള്ളൂ. അത് അങ്ങനെയാണ്, കാരണം ലോകത്തുള്ള പല കാര്യങ്ങളും എങ്ങനെ സംഭവിക്കുന്നു എന്ന് നമുക്കറിയത്തില്ല, നമുക്കറിയത്തില്ല. ഇപ്പൊ ശാന്തിക്കാരൻ പറയാണ്, ഇവിടെ ഇപ്പൊ ശാന്തിക്കാരില്ലല്ലോ, 6 മാസത്തേക്ക് വണ്ടിയൊന്നും ഓടിക്കരുത്, അപകടമാണ്, ഇവിടെ നിന്ന് പറയുകയാണ്. അപ്പൊ പൂർണമായ വിശ്വാസം ശാന്തിക്കാരനുണ്ടെങ്കിൽ എന്ത് ചെയ്യും, 6 മാസത്തേക്ക് വണ്ടി തുടത്തില്ല. അപ്പോ വണ്ടി തുടത്തില്ല, അപകടം ഉണ്ടാകില്ല. അപ്പൊ ഈ ശാന്തിക്കാരൻ പറഞ്ഞുകൊണ്ടാണ് അപകടം ഉണ്ടാകാത്തതെന്ന് തെളിയിക്കാൻ വല്ല മാർഗമുണ്ടോ? ഈ ആരുടെ വണ്ടി എടുത്തെങ്കിൽ ശരി, വണ്ടി എടുത്താലല്ലേ അറിയാവൂ ഇത് അപകടം പറ്റൂല്ല എന്നുള്ളതായിരിക്കും. ശാന്തികാരൻ പറഞ്ഞ ആറു മാസത്തേക്ക് വണ്ടി എടുക്കരുത്, അയാള് വണ്ടി എടുത്തില്ല, അപകടവും പറ്റിയില്ല. അപ്പൊ അയാളുടെ ഭാവനയാണ് എന്താണ്, ശാന്തികാരൻ പറഞ്ഞതുകൊണ്ട് ഞാൻ വണ്ടി എടുത്തില്ല, അതുകൊണ്ട് അപകടമൊന്നും ഉണ്ടായില്ല. അത് ഏതെങ്കിലും തരം തെളിയിക്കാൻ പറ്റുമോ? ശാന്തികാരൻ പറഞ്ഞതുകൊണ്ടാണ് അപകടം ഉണ്ടാകാത്തത് തെളിയിക്കാൻ പറ്റും. പിന്നെ അയാളുടെ ഒരു ഭാവനയാണ്, അയാളത് കൊണ്ടുകിടക്കും. എന്താ ഇനി ഈ ആറു മാസത്തിനിടയ്ക്ക് വണ്ടി എടുത്തെന്നിരിക്കട്ടെ, ചിലപ്പോ അപകടം പറ്റും, ചിലപ്പോ അപകടം പറ്റാതെ ഇരിക്കും. എന്തേ ഈ രണ്ട് സംഗതി ശാന്തികാരം പറഞ്ഞില്ലെങ്കിലും സംഭവിക്കില്ലേ? ശാന്തികാരം ഒന്നും മിണ്ടിയില്ല. ചിലപ്പോ അപകടം പറ്റും, ചിലപ്പം അപകടം പറ്റാതെ ഇരിക്കും. അപ്പൊ ഇതെല്ലാം എന്താണോ, അപകടം എങ്ങനെ പറ്റുന്ന വെച്ചാൽ നമുക്കറിയാൻ പറ്റില്ല. ഞാൻ കഴിഞ്ഞ ദിവസം വണ്ടി കൊണ്ടുവന്ന ഒരിടത്ത് നിർത്തി, ഒരുത്തം പിറകോടെ കൊണ്ടുവന്ന ഒരൊറ്റ ഇടി, എന്റെ കുറ്റമല്ല നിർത്തിയിരുന്നോണ്ട് എനിക്ക് വലിയ കുഴപ്പമൊന്നും പറ്റില്ല. പക്ഷെ പിറകെ കൊണ്ടൊന്നും അടിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? കഴിഞ്ഞാണ് ഇവിടുന്ന് പോകുന്ന വഴി. അപ്പൊ അപകടം സംഭവിക്കാനുള്ളത് എങ്ങനെ സംഭവിക്കുന്നു നമുക്കറിയാൻ പറ്റില്ല. ഇപ്പൊ അവൻ എന്തുകൊണ്ട് എന്റെ പിറകെ ഇടിച്ചു എന്ന് ചോദിച്ചാൽ ഞാനെന്തു ഉത്തരം പറയും, അവനെന്തു ഉത്തരം പറയും? അപ്പൊ വണ്ടി ഓടിക്കുമ്പോ എന്തായാലും ഒരു അപകടം സാധ്യത എപ്പോഴും ഉണ്ട്, അതറിഞ്ഞാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നത്. വണ്ടി ഓടിക്കുമ്പോ എപ്പോഴും ഒരു അപകട സാധ്യതയുണ്ട്, അല്ലാതെ അപകടം ഇല്ലാത്ത ഒന്നല്ല വണ്ടി ഓടിക്കുക എന്ന് പറയുന്നത്. ആ അപകട സാധ്യത ചിലപ്പോ സംഭവിക്കാം, ചിലപ്പോ സംഭവിക്കാതെ ഇരിക്കാം. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഉത്തരവില്ല, കാരണം നമ്മുടെ കയ്യിൽ മാത്രമല്ല. നമ്മൾ എത്രയൊക്കെ ശ്രദ്ധിച്ച് ഓടിച്ചാലും വേറെ കൊണ്ട് നമ്മുടെ മേളിക്കേറ്റി എന്ത് ചെയ്യും? അപ്പൊ അതിൽ നമുക്ക് യാതൊരു നിയന്ത്രണവും ഉള്ള സംഗതിയല്ല. എന്തേ അപ്പോ ഇത്തരം കാര്യങ്ങളിൽ ഇനി ജ്യോത്സ്യൻ എന്നോട് പറഞ്ഞിരിക്കുകയാണ് ആറു മാസത്തേക്ക് വണ്ടി എടുക്കരുതെന്ന് പറഞ്ഞു. ഈ കഴിഞ്ഞ മാസം പറഞ്ഞ ജ്യോത്സ്യൻ എന്നോട് ആറു മാസത്തേക്ക് വണ്ടി എടുക്കരുത്, ഞാൻ കേട്ടില്ല, വണ്ടി എടുത്ത് എന്റെ പിറകിൽ വണ്ടി ഇടിച്ചു. അപ്പൊ ഞാനവിടെ കണ്ട ജ്യോത്സ്യൻ പറഞ്ഞത് ഞാൻ കേട്ടില്ല വണ്ടി എടുത്ത്, ഇതെന്റെ ഭാവന, ഇതിനാണ് ഭാവന എന്ന് പറയുന്നത്. പല കാര്യങ്ങളിലും നമ്മൾ നമ്മുടെ ഭാവനകളാണ് അത്, കാരണം വാസ്തവത്തിൽ ഇതൊന്നും നമുക്കറിയത്തില്ല എന്തുകൊണ്ട് സംഭവിക്കുന്നു എങ്ങനെ സംഭവിക്കുന്നില്ല കാര്യങ്ങളൊന്നും അറിയത്തില്ല. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ചിലർ എന്താണ് ചൂഷണം ചെയ്യുകയാണ്, മുതലെടുക്കുകയാണ്. നമ്മുടെ മനസ്സിങ്ങനെ ഒരുപാട് ഭാവനാത്മകമാണെങ്കിൽ ഇടയ്ക്ക് നിന്ന് ഈ സ്വാമിമാരും ജ്യോത്സ്യന്മാരും ഒക്കെ എന്ത് ചെയ്യും, നമ്മളിവിടെ സൂക്ഷിക്കണം. ഇത്രയും പറഞ്ഞാൽ മതി, സൂക്ഷിക്കണമെന്നു സ്വാമി പറഞ്ഞാണ്, ഞാൻ സൂക്ഷിച്ചില്ല, ഇപ്പൊ ഇത് പറ്റുകയും ചെയ്തു. സ്വാമിക്ക് പറയുന്നതിന് വല്ല നഷ്ടമുണ്ട്? സ്വാമി കാണുന്ന എല്ലായിടത്തും പറയുന്നതാണത്. സ്വാമിയുടെ ഒരു നമ്പരാണ്, ആരെ കണ്ടാലും എന്ത് പറയും, ഒന്ന് സൂക്ഷിക്കണം, കുറച്ച് സൂക്ഷിക്കണം. ഇപ്പൊ സൂക്ഷിക്കണമെന്ന് പറയുന്നത് സ്വാമിക്ക് എന്താ, ഈ അവൻ സൂക്ഷിക്കുന്നു, ഒന്നും പറ്റിയില്ലെങ്കിലും അവൻ പറയും എന്താണ് സൂക്ഷിക്കണമെന്ന് സ്വാമി പറഞ്ഞു, ഞാൻ സൂക്ഷിച്ചൊന്നും പറ്റില്ല. എന്തെങ്കിലും പറ്റിയാലും പറയും സ്വാമി അന്നേ പറഞ്ഞാ സൂക്ഷിക്കണോന്ന്. ഈ സൂക്ഷിക്കുന്ന രണ്ടിനും പറ്റും, പറ്റിയാലും പറ്റിയില്ലെങ്കിലും എന്താണ്, ഇതിന്റെ ക്രെഡിറ്റ് സ്വാമിക്കാണ് അല്ലേ? സ്വാമിക്ക് ഇതുകൊണ്ട് അറിയാമോ? സ്വാമി വെറുതെ എന്ന് പറയുകയാണ് സൂക്ഷിക്കണോന്ന് പറഞ്ഞു, ഇത്രയേ ഉള്ളൂ. ഇതാണ് ഇങ്ങനെയാണ് പറയേണ്ടതെന്ന് സ്വാമിക്ക് അറിയാം. അപ്പൊ ബാക്കിയെല്ലാം എന്താണ് ഈ സംഭവിക്കുന്നത്, ഇവന്റെ ഭാവനയാണ്. ഇങ്ങനെ ഒരുപാട് ഈ നമ്പറുകളിടുന്ന ഒരുപാട് പേരുണ്ട്. പിന്നാല് പറഞ്ഞിരിക്കുകയാണ്, ഒരു വർഷത്തേക്ക് ബസ്സിൽ കയറരുത്, ഒരു വർഷത്തേക്ക് ഇത് കയറരുത്. ഈ പറയുന്നത് ഇതുമായിട്ട് എന്താ ബന്ധം? ഇവന്റെ ജീവിതം ഒരു വർഷം പോയി പോയി കിട്ടി. ഈ ഒരു വർഷം ഇവനൊന്നും സംഭവിച്ചുമില്ലല്ലോ. ഇനി ലോകത്താർക്കെല്ലാം എന്തെല്ലാം സംഭവിക്കുന്നത് അതൊക്കെ ഈ ഒരാള് പറഞ്ഞിട്ടാണ്. യാത്ര ചെയ്യുന്നവർക്ക് നിരന്തരം, നിങ്ങള് വാഹനത്തിൽ യാത്ര ചെയ്യുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ ആക്സിഡന്റ് സംഭവിക്കാനുള്ള ഒരു സാധ്യത നിങ്ങൾ തുറന്നു വയ്ക്കുകയാണ്. അതെപ്പോഴും സംഭവിക്കാം, അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? വാഹനത്തിലൊന്നും കയറി യാത്ര ചെയ്യാതെ ഇരിക്കണം. അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് വരുമെന്ന് നമുക്ക് അറിയാൻ പറ്റും. വേറെ എന്തെങ്കിലും വരും, ഇടിവെട്ടി ചിലപ്പോൾ തല വീഴും, അല്ലെങ്കിൽ തെങ്ങിന്റെ ചോട്ടിൽ പോകുമ്പോൾ തേങ്ങ തല വീണാലും ചാകാൻ വരാണ്. വാഹനം തന്നെ വേണമെന്നുണ്ട്. എങ്ങനെയല്ല, അതിന് വഴി പോകുമ്പോൾ പട്ടി കടിക്കാം, പേപ്പട്ടി കടിക്കാം, എന്തൊക്കെ സംഭവിക്കാം. അതുകൊണ്ട് ഇങ്ങനെയുള്ള എന്താണോ ഇതൊരു എയറാണ്. ഇതറിയാന്ന് പറയുന്നത് ഒരുപാട് കാശുണ്ടാക്കാം. ഈ ഒരു നമ്പർ അറിയാം, വെറുതെ ഒന്ന് അറിഞ്ഞിക്കുക. ഈ ആൾക്കാരെന്ന് വെച്ചാൽ ഭാവനാലോകത്ത് ജീവിക്കുന്നവരാണ്. അവർക്ക് ഇതിനെ കുറിച്ചൊന്നും യാതൊരു വെളിവുമില്ല. അവർ വിചാരിക്കുന്നത് ഇങ്ങനെയൊക്കെ എന്തോക്കെ ആരൊക്കെയോ നമ്മളെ രക്ഷിക്കുകയാണ്, ഇവരൊക്കെ നമ്മളെ രക്ഷിക്കുന്നവരാണ് എന്നൊക്കെ അങ്ങ് അന്ധമായി വിശ്വസിക്കുകയാണ്. പിന്നെ യാദൃച്ഛികമായ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്ന ഇവരെ നീ കുരുത്ത് കെട്ടും. ആ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഇനി വന്നത്. ഇപ്പൊ രാഹു ഇന്നടത്താണ്, കേതു ഇന്നടത്താണ്, മറ്റേ അതിന്റെ അടിയിലാണ്, മറ്റേ അതിന്റെ മേളിലാണ്. ഇതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് എന്ത് ചെയ്യുന്നു, ഇവരിങ്ങനെ മനസ്സിൽ ഭാവനകൾ ഉണ്ടാക്കി വെക്കുന്നത്. ഇതൊക്കെ ഭാവനയാണ്. ഈ ഭാവനയും പിന്നെ വരുന്ന യാഥാർത്ഥ്യങ്ങളും വേണ്ടി ഇയാള് പരസ്പരം ഇങ്ങനെ കുരുത്ത് കുരുത്തെടുക്കും, ചിന്തിക്കും. അതൊക്കെ ഇതുകൊണ്ട് സംഭവിച്ചാണ്. ഇത് വാസ്തവത്തിൽ മനുഷ്യന് അറിയാൻ വയ്യാത്ത കാര്യങ്ങളാണ് ഇത്. ആർക്കെങ്കിലും അറിയാമോ, ഞാനൊരു ലോട്ടറി ടിക്കറ്റ് എടുത്ത് എനിക്ക് ലോട്ടറി അടിച്ച്, എന്തുകൊണ്ട് എനിക്ക് ലോട്ടറി അടിച്ച് 1 കോടിയിൽ എനിക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റും. ആർക്കും പറയാൻ പറ്റില്ല. ഒരു മനുഷ്യനും പറയാൻ പറ്റില്ല. അത് അങ്ങനെ സംഭവിച്ചു. ഇപ്പൊ മോഡി നോട്ട് നിരോധിച്ച്, എന്തുകൊണ്ടെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റും. മോഡിക്കൊന്നും അറിയത്തില്ല, അങ്ങ് നിരോധിച്ചത്രയല്ലേ. മനുഷ്യൻ കിടന്ന് വലഞ്ഞ് ഇല്ലേ. ഇതുപോലെ ഓരോ കാര്യങ്ങളങ്ങ് സംഭവിക്കുകയാണ്. എങ്ങനെയെന്ന് ചോദിച്ചാൽ ഉത്തരവില്ല, അങ്ങ് സംഭവിക്കുന്നു. അതുപോലെ അങ്ങ് സംഭവിക്കുന്ന കാര്യങ്ങളാണിത്. ഇതൊന്നും യാതൊരു പരസ്പര ബന്ധങ്ങളും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. നമ്മുടെ അറിവില്ലായ്മയാണ് എന്ത് ചെയ്യുന്നത്, ഈ ബുദ്ധിയുള്ളവര് ചൂഷണം ചെയ്യും. ഇതൊക്കെ നമ്മുടെ മനസ്സിന്റെ ഭാവനയാണ്. ഈ ഭാവനയുടെ ഒരു പൊതു സ്വഭാവം മനസ്സിലാക്കാനാണ് ഞാനിത് പറഞ്ഞത്. ഇതുപോലെ ഇതൊക്കെ കേൾക്കുമ്പം എന്താണോ അവിദ്യ കല്പിത സ്വാത്മനി എന്നൊക്കെ കേൾക്കുമ്പം നമ്മുടെ മനസ്സിൽ ഭാവനകളും വരും, അത് വേറെ കുഴപ്പമാണ്. ഭാവന എന്ന് പറയുന്നത് എന്താണോ ഈ പ്രപഞ്ചമെല്ലാം അവിദ്യ കല്പിതമാണ്. കല്പിതം എന്ന് വെച്ചാൽ സ്വപ്നം പോലെ. അപ്പൊ ഇതൊക്കെ ഒരു സ്വപ്നമാണ്. സ്വപ്നമല്ല, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് തോന്നും, ഇതൊരു സ്വപ്നമാണ്. അപ്പൊ നമ്മള് ശരിക്കും കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പുസ്തകം ഞാനിപ്പോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഭാവനയാണ്. ആരോ എന്നോട് പറഞ്ഞ് ഇതൊരു ഇതൊക്കെ ഒരു സ്വപ്നം പോലെയാണെന്നാ പറഞ്ഞത്. സ്വപ്നം എന്നല്ല പറഞ്ഞത്, ഒരാള് പറഞ്ഞ ഈ സ്വപ്നം പോലെയാണ്. അപ്പോഴാണ് എനിക്ക് ഞാൻ ഭാവനയാണോ, അങ്ങനെയാണെങ്കിൽ ഈ സ്വപ്നം തന്നെ, ഇത് സ്വപ്നം തന്നെ എന്ന് നിരന്തരം മനസ്സിൽ സ്വപ്നമാണ് സ്വപ്നമാണ് എന്നിങ്ങനെ നമ്മൾ ചിന്തിച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ കുറച്ചു കഴിയുമ്പോൾ നമുക്കൊന്നും എന്താണ്, ഇതൊരു സ്വപ്നമാണ്, ഭാവനയാണത്, നമ്മുടെ അറിവല്ല. അറിവ് വേറെ, ഭാവന വേറെ. അറിവെന്ന് പറയുന്നത് എന്താണ്, ഇത് സ്വപ്നം പോലെയാണ് എന്ന് പറഞ്ഞാൽ ഇത് സത്യം, ആത്യന്തികമായൊരു സത്യം അല്ല, ഇത് അനിത്യമാണ്, ഇതാണ് നമ്മുടെ അറിവ്. ഭാവന എന്ന് പറഞ്ഞാൽ എന്താണ്, എന്താണ് ഇപ്പൊ ഞാൻ എന്താ പറഞ്ഞോണ്ടിരുന്നു, ഭാവന എന്ന് പറഞ്ഞാൽ സ്വപ്നമാണ്. നിങ്ങൾക്കത് സ്വപ്നമാണെന്ന് തോന്നുകയാണെങ്കിൽ അതിനാണ് എന്ത് പറയുന്നത്, ഭാവന. അല്ല, ഇത് സത്യമല്ല എന്ന് നിങ്ങൾ അറിയുകയാണെങ്കിൽ അതെന്താണ്, അറിവ്. അറിവ് നിങ്ങൾക്ക് എങ്ങനെയുണ്ടായി, പറഞ്ഞ കാര്യങ്ങളെ യുക്തിയുക്തമായി ചിന്തിച്ചപ്പോഴാണ് നിങ്ങൾക്ക് എന്തുണ്ടായത്, അങ്ങനെ ഒരു അറിവുണ്ടായത്. ആ അറിവുണ്ടാകുന്നതിന് അടിസ്ഥാനപരമായ ചിന്തകളുണ്ട്, ചിന്തിച്ചാണുണ്ടായത്. എങ്ങനെ ചിന്തിക്കുന്നു, മണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം മണ്ണ് തന്നെ, അതൊരു യുക്തിയാണ്. അങ്ങനെ ചിന്തിച്ച് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നതാണ് അറിവെന്ന് പറയുന്നത്. ഭാവന അങ്ങനെയല്ല, നിങ്ങളത് കണ്ടിട്ട് പറയുന്നത് സ്വപ്നമാണ്, ഈ സ്വപ്നമാണ്, ആണോ? പിന്നെ ഇതെന്താ? ഇതെന്താണ്? ഇത് ജാഗ്രതാണ് അല്ലേ? ഈ ജാഗ്രത് സ്വപ്നം പോലെ എന്ന് നമ്മളോട് ഒരാൾ പറഞ്ഞപ്പോ നമുക്കങ്ങ് തോന്നിയാണ് എന്താണ് ഇത്? സ്വപ്നമാണ്. എന്നിട്ട് ശിഷ്യന്മാരെയൊക്കെ വിളിച്ചിരുത്തി പറയുകയാണ്, ഞാനിതൊക്കെ കാണുന്ന എങ്ങനെ? സ്വപ്നമാണ്. പിറ്റേ ദിവസം വന്ന് ശിഷ്യന്മാരും എന്ത് ചെയ്യും? സ്വപ്നം കാണാൻ തുടങ്ങും അല്ലേ? അവരും പറയും ഇതൊക്കെ സ്വപ്നമാണ്, ഭാവന. അവര് ആൾക്കാരെ പറ്റിക്കാൻ പറയുന്നതല്ല, അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച് ഇത് സ്വപ്നമാണെന്ന് തോന്നും, അങ്ങനെ തോന്നിപ്പോകും. ഇത് ഭാവനയാണ്. ഇത് ഏതുപോലെയാണ്? നമ്മളൊരു കല്ലെടുത്ത് വെച്ചിട്ട് ഇത് ശിവൻ എന്ന് ഭാവന ചെയ്യും പോലെ. ആ ഭാവനയെ തുടർന്ന് പല കാര്യങ്ങളും സംഭവിക്കും. ഭാവനയ്ക്ക് അങ്ങനെയൊരു ഗുണമുണ്ട്, പോസിറ്റീവ് എനർജിയൊക്കെ വരും. എന്തുകൊണ്ട്? നമ്മുടെ ഭാവനയ്ക്കനുസരിച്ച് പല സംഗതികളും സംഭവിക്കും, അല്ലെങ്കിൽ സംഭവിക്കുന്നതിനേക്കാൾ നമ്മൾ നമ്മുടെ ഭാവനയോട് കൂട്ടിച്ചേർക്കും. ആണ് കഴിഞ്ഞ മാസം എന്നോട് ശാന്തി പറഞ്ഞു വണ്ടി എടുക്കരുത്, ഞാൻ വണ്ടി എടുത്തു. കഴിഞ്ഞ തവണ പോയപ്പോൾ വണ്ടി വന്ന് പിറകിലടിച്ചു. അത് ശാന്തി പറഞ്ഞതുകൊണ്ടാണ് എന്ത് അടിച്ചത്? എന്റെ ഗ്രഹം വശക്കേടായി നിന്നതുകൊണ്ടാണ് ഇടിച്ചത്. ഇതൊക്കെ എന്താണ്? എന്റെ ഭാവനയാണ്, അറിവല്ല. ഞാൻ ഭാവി എന്റെ കൽപ്പനകളാണ്, ഓട്ടോമിക്കലി ഇങ്ങനെ കൽപ്പനയിലാണ് ജീവിക്കുന്നത്. അതുപോലെ തന്നെ പറയുന്നു ഈ ലോകം എന്ന് പറയുന്നു എന്താണ്? ബ്രഹ്മമാണ്. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? സച്ചിദാനന്ദമാണ് അല്ലേ? ആനന്ദമാണ്. അപ്പോ ആനന്ദമാണ്. അപ്പോ ഒരാള് അത് കേട്ടത് ആനന്ദമാണ്. ആനന്ദം എന്താണെന്ന് അയാൾക്ക് അറിയാമല്ലോ. അപ്പൊ അയാള് ഭാവന ചെയ്യുകയാണ്, ഞാൻ കാണുന്നതും കേൾക്കുന്നതും മണക്കുന്നതും രുചിക്കുന്നതും ഒക്കെ ആനന്ദമാണ്. അങ്ങനെ ഭാവന ചെയ്യുകയാണ്. അങ്ങനെ ഭാവന ചെയ്ത് അയാൾക്ക് എന്ത് തോന്നും? ഇതൊക്കെ ആനന്ദമാണെന്ന് ഒരു തോന്നൽ മനസ്സിൽ വരും. മനസ്സിലായോ? പുസ്തകം എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഈ പുസ്തകം ഭാവന ചെയ്താൽ എനിക്ക് എന്ത് തോന്നും? ആനന്ദമാണ്. പുസ്തകം ആനന്ദമാണ്, പക്ഷെ തോന്നും. ഏതുപോലെ ഞാൻ ആദ്യ ഉദാഹരണം പറഞ്ഞു, കല്ലെടുത്ത് വെച്ചിട്ട് ആ ശിവനാണെന്ന് ഭാവന ചെയ്താൽ എന്താവും? അത് ശിവനാണോ? അതുപോലെ തന്നെയാണ് ഇതിനെ ഞാൻ ഭാവന ചെയ്യണം. എന്താണ് ഇത്? ആനന്ദമാണ്. കുറച്ച് കഴിയുമ്പോ എനിക്ക് തോന്നും എന്താണ് ഇത്? ആനന്ദമാണ്. അതെന്റെ ഭാവനയാണ്. അപ്പോ ഭാവന നമുക്ക് സത്യം പോലെ അനുഭവപ്പെടും, അങ്ങനൊരു കുഴപ്പമാണ്. ഭാവന ചെയ്തു കഴിഞ്ഞാൽ ഭാവന നമുക്കെപ്പോഴും സത്യമായിട്ട് അനുഭവപ്പെടുന്നു. സത്യം പോലെ തോന്നും അത്, പക്ഷെ എന്താണ്? കേവലം ഭാവന മാത്രമാണ്. അതുപോലെ തന്നെയാണ് സത്താണ്, അറിവാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ ഭാവന ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയാണെന്ന് തോന്നും. അപ്പൊ ചില സ്വാമിമാരൊക്കെ ഇങ്ങനെ നിങ്ങൾ പോകുന്നത് കാണുമ്പോൾ അറിയാം, അവര് ഈ ലോകത്തിലൊന്നുമല്ല. അവർക്ക് പരിസര ബോധമൊന്നും കാണത്തില്ല, അവരേതോ ഒരു ലോകത്തിലാണ്. ഏതോ ഒരു ലോകത്തിലാണ് അവർ ജീവിക്കുന്നത്. അവർക്ക് ശരിക്കും പരിസര ഓട്ടോറിക്ഷയൊക്കെയൊന്നും മേളി പാഞ്ഞു കയറിയാൽ അവരറിയത്തില്ല, വേറെ ഏതോ ഒരു ലോകത്തിലാണ്. അവിടെ എന്താ സംഭവിക്കുന്നത്? ഏത് ലോകത്തിലവർ? ഭാവനാലോകത്തിലാണ്. ഓട്ടോറിക്ഷ ഇങ്ങനെ വരുമ്പോൾ അവർക്ക് ഒന്ന് ആനന്ദം വരുന്നു, വഴി മാറത്തില്ല. വരുന്ന ആനന്ദമാണ്, പിന്നെ എന്തിനാ മാറുന്നത്? ഇടിക്കുമ്പോഴാണ് അയ്യോ നിലവിളിക്കുന്നത്. ഭാവനയ്ക്ക് വലിയ അപകടമാണ്. ഭാവന ഇവിടെ അദ്വൈതത്തിൽ ഭാവനകളെല്ലാം നിഷേധിക്കുക. പലതരത്തിലുള്ള ഭാവനകളുണ്ട്. നമുക്ക് ബ്രഹ്മസൂത്രത്തിലൊക്കെ ചർച്ച ചെയ്യും, പലതരത്തിലുള്ള ഭാവനകൾ വരാം. ഇതൊന്നും അല്ല അദ്വൈതം എന്ന് പറയുന്നത്. ഭാവനകൾ നമുക്ക് എന്തിനെ കുറിച്ച് എന്ത് ഭാവനയുണ്ടാകാം, അതിന് യാഥാർത്ഥ്യമായിട്ട് ഭാവനയ്ക്കുള്ള ഒരു കുഴപ്പമാണ്. യാഥാർത്ഥ്യമായിട്ട് യാതൊരു പക്ഷെ നമ്മുടെ അനുഭവമായിരിക്കും. ഭാവനയാണ് നമ്മളെ അനുഭവം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ചിലർക്ക് ഇങ്ങനെ ഹിമാലയത്തിലൊക്കെ പോയിട്ട് ഇങ്ങനെ എവിടെ നോക്കിയാലും ബ്രഹ്മമേ ഉള്ളൂ അവർക്ക്. എങ്ങോട്ട് തിരിഞ്ഞാലും നദിയും പാറയും പർവ്വതവും എല്ലാം അവർക്കെന്താണ്? ബ്രഹ്മം അല്ലേ. അപ്പൊ ഒന്നിനെ നമ്മൾ മറ്റൊന്നായി കാണുകയാണെങ്കിൽ അതെന്താ? ഭ്രാന്തിയാണ്. ഹിമാലയത്തിലേക്ക് നോക്കുമ്പോൾ അതിനെന്തായി കാണുന്നു? ബ്രഹ്മമായി. ഹിമാലയത്തിന് എന്തായി കാണണം? ഹിമാലയമായിട്ട്. അപ്പൊ ബ്രഹ്മമായി കണ്ടു കഴിഞ്ഞാൽ അതെന്താ കുഴപ്പം? ഭ്രാന്തിയാണ്. അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചത്? അയാളുടെ ഭാവന കൊണ്ടാണ്. ഇതെന്തോ ഭയങ്കര സംഭവം എന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഭാവന ചെയ്ത് എന്തിനെങ്കിലും മറ്റൊന്നായി കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തോ ഒരു വലിയ സംഭവം എന്നാണ്. അത് കെറുക്കാണ്, മെന്റൽ ഇത് വരുന്നതാണ്. അപ്പൊ ഒരു വസ്തുവിനെ നമ്മൾ അങ്ങനെ കാണാതെ ഈ പുസ്തകത്തെ നമ്മൾ എന്തായിട്ട് തന്നെ കാണണം? പുസ്തകമായിട്ട്. ഇതിന് മേശയായിട്ട് തന്നെ കാണണം. എന്തുകൊണ്ട്? പഞ്ചേന്ദ്രിയങ്ങളുകൊണ്ട് ഗ്രഹിക്കുന്നു, മനസ്സിലായോ? പിന്നെ ഇതിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ നമുക്ക് പലതായി മനസ്സിലാക്കാം. എങ്ങനെയൊക്കെ മനസ്സിലാക്കിയാലും നമ്മൾ ആ ഇന്ദ്രിയങ്ങളിലൂടെ ഇതിനെ ഗ്രഹിക്കുമ്പോൾ എങ്ങനെ തന്നെ ഗ്രഹിക്കണം? വസ്തുവിനെ വസ്തുവായിട്ട് തന്നെ ഗ്രഹിക്കണം. വസ്തു എങ്ങനെയോ അങ്ങനെ അറിയണമെന്നാണ്. അതാണ് ശരിയായിട്ടുള്ള അറിവ്. ഒരു വസ്തു എങ്ങനെയോ അങ്ങനെ അറിയണം. അല്ല, നിങ്ങളത് ഭാവന ചെയ്തിട്ട് മറ്റെന്തെങ്കിലുമായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായ അറിവ് അല്ല. സമ്പദ്രൂപം എന്നൊക്കെ പറയും. ശങ്കരാചാര്യർക്ക് ഒരുപാട് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. ഇതൊന്നും നിങ്ങളീ പറയുന്ന ബ്രഹ്മജ്ഞാനമല്ല. അപ്പൊ നിങ്ങളിപ്പോ ഇവിടുന്ന് ഓടി ഹിമാലയത്തിൽ പോയിട്ടോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയിട്ടോ അല്ലെങ്കിൽ ഇവിടെ ഇരുന്നിട്ടോ നിങ്ങളിങ്ങനെ ഭാവന ചെയ്ത് ഒരു ഭാവനാലോകത്ത് ജീവിച്ചു കഴിഞ്ഞാൽ അതിനൊന്നും ഈ പറയുന്ന തത്വജ്ഞാനവുമായിട്ടൊന്നും യാതൊരു ബന്ധവും ഇല്ല. അങ്ങനെ ഈ ഭാവന തത്വത്തിന്റെ കാര്യത്തിലല്ലെങ്കിലും ഇങ്ങനെ ഭാവനാലോകത്തിൽ വിഹരിക്കുന്ന സ്വാമിമാർ ഇവിടെയുണ്ട്, എനിക്കറിയാം. അവര് ഈ ലോകത്തിലൊന്നുമല്ല, ഏതോ ഒരു ലോകത്തിലാണ് അവർ ഇങ്ങനെ അവരുടെ സ്വപ്നങ്ങളും ഭാവനകളുമായിട്ട്. തത്വത്തിലല്ലെന്നേ ഉള്ളു മറ്റ് ഭാവനകൾ. സ്വാമിമാർ മാത്രമല്ല, മനുഷ്യരെല്ലാം അങ്ങനെ തന്നെ. പക്ഷെ സ്വാമിമാരെങ്കിലും ഇതൊക്കെ തിരിച്ചറിയേണ്ടതാണ്. കാരണം അവരുടെ തൊഴിൽ ഇതാണെന്നാണല്ലോ പറയുന്നത്. എന്താണ് ഭാവന, എന്താണ് മറവ്, അത് തിരിച്ചറിയും. നമ്മൾ കൽപ്പിച്ച് കൽപ്പിച്ച് എന്തെങ്കിലും മാനസികമായി ആയിത്തീരുന്നതല്ല ജ്ഞാനം എന്ന് പറയുന്നു, മനസ്സിലായോ? അതിനല്ല ജ്ഞാനം. ഒരു വസ്തു എങ്ങനെയോ അത് അങ്ങനെ അറിയുന്നതാണ് ഞാൻ. അതിനെ തിരിച്ചോ മറിച്ചോ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മുമ്പേ ഇരിക്കുന്നതിനും ഇതിനെ ഞാൻ പുസ്തകമായിട്ട് അറിയുന്നു. പുസ്തകമായതുകൊണ്ട് അങ്ങനെ അറിയുന്നു അല്ലേ. ഇതിനെ പേപ്പറുകളായിട്ട് അറിയുന്നു, പേപ്പറായതുകൊണ്ട് അങ്ങനെ അറിയുന്നു. ഇതിനെ മഷി, ഇതിനകത്തുള്ള മഷിയെ മഷിയായിട്ട് അറിയുന്നു. അത് മഷിയാണല്ലോ അവിടെ. അതിനാണ് വസ്തുനിഷ്ഠമായ ജ്ഞാനം എന്ന് പറയുന്നത്. പക്ഷെ ഇതിനെന്തെങ്കിലും ഒരു ദിവ്യമായ വസ്തുവായിട്ട് ഞാൻ ഭാവന ചെയ്തു കഴിഞ്ഞോ, അതെന്റെ ഭാവന ഞാൻ ഉണ്ടാക്കിയ ഒരു കാര്യമാണ്, അതിന് ഈ വസ്തുവായിട്ട് ബന്ധമൊന്നുമില്ല. അതിനാണ് ആദ്യം പ്രതിമയുടെയും ഭാവനയുടെയും ഉദാഹരണം പറഞ്ഞത്. ചുരുക്കത്തിൽ എന്താണോ അവിദ്യാകല്പിതം എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ, സ്വാത്മനി എന്നെല്ലാം പറയുമ്പോൾ ഇത്തരത്തിലുള്ള ഭാവനകളെ കുറിച്ചല്ല പറയുന്നത്, മനസ്സിലായോ? ഇതെന്തോ ഒരു വിഭ്രാന്തിയാണ് എന്ന് ഞാൻ ഭാവന ചെയ്യുന്നതിനെ കുറിച്ചല്ല പറയുന്നു. ഭാവന അല്ല, ഭാവനയും അറിവും രണ്ടും രണ്ടാണ്. ഭാവന നല്ലതാണ്. എവിടെയാണ് ഭാവന ഉപകരിക്കുന്നത്? കവിതയൊക്കെ എഴുതുന്നിടത്ത്, സാഹിത്യങ്ങളൊക്കെ എഴുതുന്നിടത്ത് ഒക്കെ ഭാവന നല്ലതാണ്. നമുക്ക് ഇങ്ങനെ ഭാവനയിൽ പോകാം. സിനിമാ കഥ എഴുതാനോ സീരിയൽ ഉണ്ടാക്കാനോ ഒക്കെ ഭാവനയുണ്ടെങ്കിൽ അടിപൊളിയാണ് അല്ലേ. 1000-2000 എപ്പിസോഡൊക്കെ ഭാവനയുള്ളവർക്ക് ഉണ്ടാക്കിയും വിടാം, ആൾക്കാർ അത് രസിച്ചോ. അതൊക്കെ മനുഷ്യന്റെ ഭാവനയാണ്. അവിടേക്കാണ് അതിന്റെ ഉപയോഗം വരുന്നത്. വസ്തുനിഷ്ഠമായ അറിവ് എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഒരു വസ്തു എങ്ങനെയോ അതിനെ അങ്ങനെ അറിയുക, അവിടെ നമ്മളൊന്ന് കൂട്ടിച്ചേർക്കാതിരിക്കുക. എന്തെങ്കിലും നമ്മൾ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ അതിന് ബ്രഹ്മമായാലും ശരി എന്തായാലും ശരി അതൊക്കെ എന്താണോ കവിജന കല്പിത കാവ്യം എന്ന് പറഞ്ഞിട്ടില്ലേ, അതെല്ലാം കവിജന കല്പിത കാവ്യമാണ്. പിന്നെ ചിലപ്പോൾ നമ്മൾ ഇതിനെ കുറിച്ചൊന്നും ശരിയായ ഒരു ധാരണ ഇല്ലാത്ത സമയത്ത് ഞാനും ഇങ്ങനെയൊക്കെ ഭാവനാ ലോകത്ത് ഞാനും പോയിട്ടുണ്ട്. കാരണം ഇത് നമുക്ക് തിരിച്ചറിയാൻ വയ്യാത്തത് കൊണ്ട് നമ്മളെന്ത് ചെയ്യും, ചിലപ്പോൾ നമ്മളിങ്ങനെ ഭാവനാ ലോകത്തൊക്കെ ജീവിക്കും. ഇതൊക്കെ തിരിച്ചറിയണമെങ്കിൽ എവിടെ വരണം, ശരിയായിട്ടുള്ള അറിവിലേക്ക് വരണം. ശരിയായ അറിവിലേക്ക് വരുമ്പോൾ നമുക്ക് തിരിച്ചറിയും. ബാക്കി ഇതെല്ലാം നമ്മുടെ മനസ്സിന്റെ ഭാവനയാണ്, ഓരോന്ന് സൃഷ്ടിച്ചെടുക്കുന്നതാണ്. അപ്പോ സ്വാത്മനി അവിദ്യാകല്പിതം എന്നെല്ലാം പറയുന്നത് വസ്തുനിഷ്ഠമായ ഒരു അറിവിനെ കുറിച്ചാണ് പറയുന്നത്, അല്ലാതെ നമ്മുടെ ഭാവനകളെ കുറിച്ചല്ല എന്ന് മനസ്സിലാക്കാനാണ് അത് പറഞ്ഞത്. അതും അതിൽ പ്രധാനമായും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഭാവനാ ലോകത്ത് നമ്മൾ ജീവിക്കുന്ന വലിയ അപകടമാണ് അത്. ഈ ഈ കാര്യങ്ങളിൽ മാത്രമല്ല, നമ്മുടെ ഈ ലൗകിക ജീവിതത്തിന് വ്യവഹാര ജീവിതത്തിന് നമ്മൾ ഭാവനാലോകത്ത്, ചിലർ ഭാവനാലോകത്ത് ജീവിക്കുന്നുള്ളൂ, വലിയ അപകടമാണ്. അവരോട് നമുക്കൊന്നും സംസാരിക്കാനോ ഇടപെടാനോ പറ്റില്ല. നമ്മൾ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മനസ്സിലാക്കുന്ന ബി എന്നാണ്. നമ്മളവരോട് എന്തെങ്കിലും ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അവര് നമ്മൾ പറയുന്ന അർത്ഥം എടുക്കുന്ന, അവർ വേറെ ഒരു അർത്ഥം. ആ നീ അതാണ് പറഞ്ഞല്ലേ, നമ്മൾ വിചാരിച്ചായിരിക്കില്ല, മനസ്സിലായോ? ഏത് കാര്യത്തിനും അവരവരുടേതായ ഒരു പ്രത്യേക അർത്ഥതലങ്ങളിൽ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്, ഇവിടെയുണ്ട് പലരും. അവരെ കണ്ടുകഴിഞ്ഞാൽ നമ്മൾ അകന്നു നിന്നോണം, ഇടപെടാൻ കൊള്ളത്തില്ല, സംസാരിക്കാൻ പാടില്ല. സംസാരിച്ച ഏത് കാര്യത്തിനും അവരെന്ത് ചെയ്യും, അവരുടേതായ അർത്ഥം. ഇപ്പോ വിശാലാനുസ്വാമി ആലോചിക്കുന്നത് ആരൊക്കെ വേണം ഇപ്പൊ മനസ്സിലാണ്, കണക്കുട്ടിയൊക്കെയാണ് അല്ലേ, ഓരോരുത്തരെ കുറിച്ച് ചിന്തിക്കുകയാണ്. സ്വാമി സ്വാമിയുടെ ശുദ്ധ കൈകൊണ്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേൾക്കുന്നവരുടനെ തന്നെ എന്ത് ചെയ്യും, അവർക്ക് നൂറർത്ഥമാണ്. അത് വെച്ചിട്ടാണ് പിന്നെ സ്വാമിയെ കൈകാര്യം ചെയ്യുന്നത്. ഇതൊന്നും നമ്മുടെ മനസ്സിൽ അറിഞ്ഞ കാര്യമേ അല്ല. അവർ ഭാവനാ ലോകത്ത് ജീവിക്കുന്നവർ, അതിന് പൊതുവെ പിന്നെ പറയും, ഇംഗ്ലീഷിൽ പറയും കോൺസ്പിറസി തിയറിസ്റ്റുകൾ എന്ന് പറയും. എന്നുവെച്ചാൽ അവരുടെ മനസ്സിൽ അവരിങ്ങനെ ഓരോരോ തിയറികൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് അവരുടെ ഭാവനയാണ്. വസ്തുതയാണ്ടതിന് യാതൊരു, അവർ വളരെ യുക്തിയുക്തമായി നമ്മളോട് അതങ്ങനെ അത് എന്തുകൊണ്ടെന്നറിയാം, അതിങ്ങനെയാണ്, ആ സ്വാമി അവിടെ അത് പറഞ്ഞെന്നറിയാം, അതിങ്ങനെയാണ്, പറഞ്ഞ സ്വാമി ഇതൊന്നും അറിഞ്ഞിരിക്കില്ല. അങ്ങനെ ഒരു ലോകത്ത് ജീവിക്കുന്ന മനുഷ്യർ തന്നെയുണ്ട് കൂടുതലും. അത്തരക്കാർക്ക് ഈ ആശ്രമങ്ങളിൽ നിന്ന് അവിടെ ഇവിടെയൊക്കെയാണ് ഇത്തരം ആൾക്കാരൊക്കെ കൂടുതലും ഉണ്ടാവും. നമ്മൾ മനസ്സുകൊണ്ട് ശത്രുക്കളെ ഉണ്ടാക്കും, മിത്രങ്ങളെ ഉണ്ടാക്കും, അവരതൊന്നും അറിയുന്നില്ല. നല്ലവരെ ഉണ്ടാക്കും, ചീത്ത ഉണ്ടാക്കും. അതിന് കോൺസ്പിറസി തിയറി എന്ന് അതിന്റെ ഒരു ഭാഗമാണ് ഈ കോൺസ്പിറസി തിയറി. അത് ഈ തന്നെ ജീവിച്ച് പോകുന്ന മനുഷ്യർ ഒരുപാട് പേരുണ്ട്. ഏതിന്റെയും മറുവശം ചിന്തിക്കുകയൊക്കെ ചെയ്തു. ഇതൊക്കെ ഭാവനാത്മകമായ ലോകം, അതൊക്കെ ഈ ഭാവനയുടെ ഒരു ഭാഗം മാത്രമേ ആവുന്നുള്ളൂ. ഭാവന എന്ന് പറഞ്ഞാൽ വളരെ വിശാലമായ ഒരു കാര്യമാണ്. അത് ഈ പറയുന്ന ഭാവനാജ്ഞാനം ബ്രഹ്മജ്ഞാനം കൊണ്ട് നടക്കുന്നവരുമുണ്ട്. ഭാവനാലോകത്തിലാണ് ചിലരൊക്കെ എന്താണ് ശരിയായി വസ്ത്രവും ധരിക്കാതെ ജടയൊക്കെ തലയിൽ വെച്ച് ഇങ്ങനെയൊക്കെ നടക്കുന്നവരെ കാണും. അവർക്ക് ഭാവനാലോകത്തിലാണ്. പക്ഷെ ആൾക്കാരൊക്കെ പറയുന്നത് എന്താണ്, ഇവരൊക്കെ അവധൂതന്മാരാണെന്നാണ്. അവധൂതന്മാരെന്ന് പറഞ്ഞ ഇതാ സംഗതി എന്താണ്, ഈ ഭാവനാലോകത്ത് ഇങ്ങനെ ജീവിക്കുന്നവരാണ്. അവരെ പിടിച്ച് കുളിപ്പിച്ച് സോപ്പൊക്കെ തേച്ച് കുളിപ്പിച്ച് തലയൊക്കെ മുട്ടയടിച്ച് നല്ല വസ്ത്രമൊക്കെ ധരിച്ച് നല്ല ഭക്ഷണം കൊടുത്താൽ കുറെയൊക്കെ മാറ്റം വരും. മൊത്തം മാറണമെന്നില്ല, കുറച്ചൊക്കെ മാറ്റം വരും. ഇങ്ങനെ ഏതോ ഒരു ലോകത്ത് ജീവിച്ചു പോവുകയാണ്. ജനങ്ങൾക്ക് ഇങ്ങനെ അവധൂതനം എന്നൊക്കെ ഉള്ളു. അങ്ങനെ ഒത്തിരി പേരെ എനിക്കറിയാം ഇങ്ങനെ അങ്ങനെയുള്ള അതിന്റെ പുറകെ നടക്കുകയും ആ ഭാവന അലവധി ജീവിക്കുകയും ഒക്കെ ചെയ്യും. ഒരുപാട് പേരെ എനിക്കറിയ എന്നോട് ആൾക്കാരൊന്നും ചോദിക്കാറുണ്ട്. ചില സ്വാമിയുടെ അവധൂത കാലം എങ്ങനെയായിരുന്നു? ഭയങ്കര ക്യാമായിരുന്നു, ഒന്നും ഓർമ്മയില്ല, ഒന്നും അത്ര കൃത്യമായ ഓർമ്മയില്ല. അതെപ്പോഴും ശിവഗിരി വരുന്നതിന് അനുമുമ്പായിരുന്നു. അനുമുമ്പുകൊണ്ട് എവിടെയായിരുന്നു? അന്നും അത്ര ഓർമ്മയില്ല. ഹിമാലയത്തിൽ ആ അവിടെയൊക്കെ എവിടെയൊക്കെ ആയിരുന്നു ഇങ്ങനെ പറഞ്ഞൊക്കെ രക്ഷപ്പെടേണ്ടി വരും. കാരണം എന്റെ ഭാവനയിൽ ഇതൊക്കെ ആയിരിക്കുന്ന എന്താണ് അവധൂത കാലം. അത് ഇതെല്ലാം ഇത് ഭാവനകളാണ്. ഇവിടെ പറയുന്ന ഈ അറിവിന് ഇതുമായിട്ടൊന്നും യാതൊരു ബന്ധവും. പക്ഷെ ഇങ്ങനെയൊക്കെ നമ്മൾ ഓരോരുത്തരെയൊക്കെ ജീവചരിത്രങ്ങളൊക്കെ എഴുതിക്കയറ്റുന്നത് എല്ലാം എഴുതിക്കയറ്റലാണ്. എഴുതിക്കയറ്റാണ്, ഈ പരീക്ഷയ്ക്ക് തുണ്ട് വയ്ക്കും പോലെ. ഒരു തുണ്ട് അവിടെ ഇവിടെയും വയ്ക്കും, എന്നിട്ട് എഴുതിക്കയറ്റുമല്ലോ. അതുപോലെ അവന്റെ ഇതൊക്കെ എഴുതിക്കയറ്റലാണ്. ഇങ്ങനെ കൂടെയൊക്കെ ചേർത്ത് വെച്ചു കഴിഞ്ഞാൽ ഒരാൾ മഹാനാകുമെന്നാണ് ആൾക്കാരുടെ ധാരണ. അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങൾ ആധ്യാത്മികമായി നിങ്ങൾ വീടൊക്കെ വിട്ടുപോയി കഴിഞ്ഞിരുന്നല്ല, പഴയ കാലത്ത് കുറെയൊക്കെ ചുറ്റിക്കറങ്ങേണ്ടി വരും. കാരണം പഴയ കാലമല്ലേ. അപ്പൊ അങ്ങനെയൊക്കെ, അപ്പൊ സമയത്ത് ഭക്ഷണം കിട്ടിയെന്ന് വരത്തില്ല, വെള്ളം കിട്ടിയെന്ന് വരത്തില്ല, ശരീരം ക്ഷീണിച്ചെന്നിരിക്കും. ചിലപ്പം എന്താണോ ഷേവ് ചെയ്യാൻ പറ്റിയില്ലെന്ന് വരും, ചിലപ്പം ചില പിടിച്ചെന്നിരിക്കും. ഇതൊക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്, പ്രത്യേകിച്ചും പഴയ കാലത്ത്. ഇന്ന് അത്രയും ആവശ്യങ്ങളൊന്നും ഇല്ല, അങ്ങനെ സൗകര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ എന്താണ് എഴുതി ചേർക്കും മഹത്വപ്പെടുത്താൻ വേണ്ടി. എന്താണ് എന്തോ ഒരു അവസ്ഥയായിരുന്നു, മറ്റാണ് മറിച്ചാണ് ഒന്നുമില്ല. സമയത്ത് ഭക്ഷണം കിട്ടിയില്ല, അതുകൊണ്ട് കഴിച്ചില്ല എന്നുള്ളതേ ഉള്ളൂ. കുളിക്കാൻ പറ്റിയ സൗകര്യമില്ല, കുളിച്ചില്ല. സംഗതികൾ ഇത്രയൊക്കെ ഉള്ളൂ. നോർമലാണാണെങ്കിൽ അവരെന്ത് ചെയ്തു? അവര് തന്നെ കുറിച്ചും തന്റെ ചുറ്റുപാടുകളെ കുറിച്ചും പഠിച്ചും ചിന്തിച്ചും കാര്യങ്ങൾ മനസ്സിലാക്കിയാണ് അവർ ജീവിച്ചത്. അല്ല, ബോധമില്ലാതെ നടന്നൊന്നുമില്ല. ബോധമില്ലാതെ നടന്നാ പിന്നെ ട്രീറ്റ്മെന്റ് ചെയ്യാതെ നേരെ ആകത്തില്ല. മനസ്സിലായോ? എല്ലായ്പ്പോഴും അവർ നോർമലായിരുന്നു. നോർമലായതുകൊണ്ടാണ് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ലോകത്തിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്യാനും ഒക്കെ സാധിച്ചത്. അല്ലാതെ അബോധാവസ്ഥയിൽ നിന്ന് പിന്നെ ബോധാവസ്ഥയിലേക്ക് വന്നതൊന്നുമില്ല. അപ്പൊ വെറുതെ ആൾക്കാരുടെ ഭാവനകൾ, പഴയ കാലത്ത് അറിവില്ലാത്ത മനുഷ്യൻ പല കെട്ടുകഥകളും അതിലൊക്കെ പറഞ്ഞുണ്ടാക്കി ഇങ്ങനെ ഗുരുദേവന്റെ ജീവിതത്തെ കുറിച്ച് ഒരു കാർത്തികേയൻ എന്ന് പറഞ്ഞ ഒരാളുടെ ഒരു അനുസ്മരണമുണ്ട്. ഒരുക്കുമ്പോൾ ക്ഷേത്രത്തിൽ ഗുരുദേവൻ ഇരിക്കുമ്പോൾ, ഇയാൾ കൊച്ചു പയ്യനായിരുന്നു. അപ്പൊ ഗുരു അവിടെ വന്നപ്പോഴത്തേക്ക് ഗുരുവിനിരിക്കാൻ വേണ്ടി ഒരു ചെറിയൊരു മറയുണ്ടാക്കി. ഗുരു അതിന്റെ അകത്ത് അങ്ങോട്ട് കയറിയിരുന്ന ആൾക്കാരുടെ ശല്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി, ആൾക്കാരെല്ലാം പുറത്ത് കുറച്ച് ദൂരെ ഗുരുവിനെ കാണാനായിട്ടൊന്നും. ഇന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഗുരു അവിടെ കുറെ സമയം കഴിഞ്ഞിട്ട് ഒന്നുമില്ല, ആൾക്കാർ അക്ഷമരായി പുറത്തേക്കാണ്. അവർക്കൊരാഗ്രഹം അവിടെ കയറി നോക്കണം, ഗുരു അവിടെ എന്ത് ചെയ്യുന്നു, ധ്യാനത്തിയിരിക്കുകയാണോ എന്ത് ചെയ്യുന്നു എന്നറിയണം. അപ്പൊ ഈ കാർത്തികേയൻ കൊച്ചു പയ്യനാണ്, വികൃതിയായിരുന്നു. അപ്പൊ അയാളെ എന്ന് പറയുന്നു, ആൾക്കാരെല്ലാം കൂടെ പറഞ്ഞു, നീ ചെന്ന് നോക്ക്, നീ ഗുരു ദേഷ്യപ്പെട്ടവരെ പോയി നോക്കിയാൽ. അതുകൊണ്ട് ഇയാൾ എന്ത് ചെയ്തു, അതൊക്കെ അങ്ങോട്ട് എന്ത് ചെയ്യും, ഗുരു അവിടെ ഇരിക്കുകയാണ്. ഇയാൾക്ക് അപ്പോഴും പറയുന്നു, എനിക്ക് എന്ത് തോന്നിയെന്നറിയത്തില്ല, അപ്പൊ എനിക്ക് തോന്നി ഞാൻ ഇങ്ങോട്ട് ഒന്ന് എല്ലാവരും വിളിച്ചു ചോദിച്ചു ഗുരുവിനെ കാണാനില്ലേ എന്ന് പറഞ്ഞു കൊച്ചു പയ്യൻ. അയാള് പറയുന്നു, എനിക്ക് തന്നെ അറിയത്തില്ല ഞാൻ എന്തായാലും പറയേ, അങ്ങനെ അങ്ങ് പറയണമെന്ന് തോന്നി. ഗുരുവിനെ കാണാം, ഉടനെ അവിടെ ഗുരു അവിടെ ഇല്ല. പിന്നെ പോയി നോക്കാൻ ആർക്കും ധൈര്യമില്ല. കുറച്ചു കഴിഞ്ഞപ്പോ ഗുരു ഈ തിരശ്ശീലേക്ക് മാറ്റി ഇങ്ങ് ഇറങ്ങി വന്നു. അപ്പോ ഇപ്പോ എന്താ സംഭവിച്ചത്? അന്ന് അതേസമയത്ത് ഗുരുവിനെ അരൂപ്പുറത്തിരിക്കുന്ന കണ്ട ആൾക്കാരുണ്ട്. മനസ്സിലായോ? ഈ സംഭവം ഉടനെ ഇതായി, പൊട്ടാപ്പകൽ ഗുരു അമ്പലത്തിന് മുമ്പ് വെച്ച് അപ്രത്യക്ഷനായി, നാട് മുഴുവൻ വ്യാപിച്ചു. അപ്പോഴാണ് കുറെ ആൾക്കാർ പറയുന്നത് ആ സമയത്ത് ഗുരു എവിടെ ഇരിക്കുന്നു, അരുവിപ്പുറത്ത്. അപ്പൊ അത് ഈ കാർത്തികേയനെ പോലെ തന്നെ അവിടെയാണുണ്ടായി. ഹരുടെ അനുസ്മരണിൽ കാർത്തികേയനും നിന്റെ പേര് കേട്ടിട്ടില്ലേ, വായിച്ചിട്ടില്ലേ ഇത്? എന്തോ ഒരു പേര് കാർത്തികേയനാണോ എന്നെങ്കിലും സംശയം. ഞാൻ ഇപ്പൊ അവിടെ നിന്നൊരു ബുക്ക് എടുത്തല്ലോ, ഏതാണോ അതിനകത്താ ഈ സംഭവം, ആ അതിനകത്ത് ഒരു അനുസ്മരണം എഴുതിയിരിക്കുന്നതാണ്, ആ പുസ്തകത്തിലാണെന്നാ ദീപം. അപ്പൊ ഇതുപോലെയാണ് ആൾക്കാർ, എന്താണ് ഒരു കൊച്ചു പയ്യനാണ് സംഗതിയുടെ അടിയടിച്ചത് അയാളെന്ന് പറഞ്ഞു, എനിക്കൊന്നും അറിയത്തില്ല, ഞാനങ്ങ് പറഞ്ഞു അത്രയും ഇല്ലാതെ പറഞ്ഞു. ഒരു പക്ഷെ അതിന്റെ ചെറിയ മനസ്സ് വിചാരിക്കും ആൾക്കാരൊക്കെ ഒന്ന് പറ്റിക്കാം വിചാരിച്ചായിരിക്കും, പക്ഷെ അതും കളിക്കായി. ഇങ്ങനെയൊക്കെയാണ് ഓരോരുത്തരുടെ ഭാവനയിലെ കാര്യങ്ങൾ പോകും. ശരി.